പ്രതിഭയൊക്കെ എല്ലാവർക്കും ഉള്ളതാ. പ്രതിഭ ഏതെങ്കിലും ഒരാളുടെ പ്രത്യേക കൈവശീകരിക്കുന്ന കാര്യം. സ്വാമി ഇന്നലെ പഠിപ്പിച്ചത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന് ശ്രീനാരായണഗുരുവിന്റെ അത് പ്രധാന പോയിന്റ്. ഒന്നുകൂടെ ചേർക്കണം, ശ്രീനാരായണ ഗുരുവിന് തുല്യമായി ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ ഇല്ല. പകരമില്ല, ഒരു പ്രസ്ഥാനമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുപോലെ ഇനി ഭക്തി മാർഗം ചെയ്യുന്നവർക്ക് അത് മാത്രമേ കിട്ടും, അവിടെ ഉപരിയായിട്ടുള്ളതായി ഭക്തിമാർഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഭക്തി എന്നുള്ള വാക്ക് അതെ അതെ അത് ശരിയാണ്. അതിനെ ഭക്തി എന്നും മനസ്സിലാക്കി. പക്ഷെ അത് ഭക്തിയല്ല എങ്കിലും കുഴപ്പമില്ല, അത് ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഭക്തിയെ കുറിച്ചല്ല അത് പറയുന്നത്. ആരതി ഒഴിയാ പോലുള്ള കാര്യങ്ങളെന്താണ്? നമ്മൾ ഒരിക്കലും അതിനെ ഭക്തി എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതൊക്കെ എന്താണ്? ഇതാണ് ആചാരങ്ങളാണ്. ഭക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ നല്ലൊരു ക്വാളിറ്റിയാണ്. ആചാരങ്ങളെന്ന് പറയുന്നത് എന്താണ്? അത് പലപ്പോഴും മനുഷ്യന് അർത്ഥമറിയാതെ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു, നിയമങ്ങൾക്ക് വിധേയമായി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു, നിർബന്ധങ്ങൾക്ക് വിധേയമായി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ അതിനകത്ത് പല കുഴപ്പങ്ങളുമുണ്ട്. ഭക്തി അങ്ങനെയല്ല, അതൊരു ഒരാളുടെ ആന്തരികമായൊരു ഭാവമാണ്. ആ പറഞ്ഞത് ഭക്തിയെ കുറിച്ചല്ലാതെ പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവിനെ ഒരു പെൺകെട്ടുകാരനും മജീഷ്യനും ഇന്ദ്രജാലക്കാരനും എന്നൊക്കെ തോന്നത്തക്ക രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. എന്താണ് ഒരു വിഭാഗം ആൾക്കാർ, കുറച്ചു പേർക്ക് അത് ഇഷ്ടമല്ല, ചെറിയൊരു വിഭാഗം. പക്ഷെ വളരുന്ന പുതിയ തലമുറ ഇതൊന്നും അംഗീകരിക്കും. അവരെല്ലാം പരിശോധിക്കുകയും സ്വന്തമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോ അവിടെ എന്താണ് ഗുരുവിനെ അവതരിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഗുരുവിന്റെ ചരിത്ര പ്രസക്തി. ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ ഇവിടെ സിദ്ധന്മാര് അവർക്കൊന്നും ഒരു കുറവുമില്ല. ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്, അത്ഭുതങ്ങൾ കാണിച്ചവർ ഒരുപാട് മനുഷ്യരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും സമൂഹത്തിൽ സ്വാധീനം ചെലുത്താനോ കാര്യമായ പരിവർത്തനം ചെലുത്താനോ കാണിച്ചു. സമൂഹത്തിലെ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്നു. പക്ഷെ സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ നീതി നിഷേധിക്കപ്പെട്ട വർഗത്തിന്റെ അടിച്ചമർത്തം ചൂഷണം ചെയ്യപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരിവർത്തനം നടത്തുന്നതിനുള്ള ആശയങ്ങളോ പ്രായോഗികമായ ക്രിയാമാർഗങ്ങളോ ഒന്നും ഈ പറയുന്ന അത്ഭുത പുരുഷന്മാർക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചിലരൊക്കെ ഉണ്ട്, ചിലരൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്, കുറച്ച് ഉപദേശവും കൊടുക്കുന്നു. കേവല ഉപദേശം കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന് മെച്ചം വരുത്തും. മുമ്പൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരുപാട് മഹാത്മാക്കളും അവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ആൾക്കാർക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആത്മീയമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ലത് തന്നെ, മോശമായ കാര്യങ്ങളല്ല. പക്ഷെ മനുഷ്യ ജീവിതത്തിൽ ഇടപെട്ടിട്ട് ഏറ്റവും അടിസ്ഥാനപരമായ രീതിയിൽ അവരെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നതിനുള്ള പ്രായോഗിക പരിപാടികൾ വളരെ വിരളമായി ചെയ്തിട്ട് ആൾക്കാർ ഇന്ന് പറയുന്ന റിലേഷൻസ് സാമൂഹ്യ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് ആത്മീയ വ്യക്തിത്വങ്ങളും പങ്കുവെച്ചിട്ടുള്ളത് വളരെ കുറവാണ്. അല്ലാതെ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. കേവലം പിന്നെ ആത്മീയ അതേ പ്രചരിപ്പിക്കുക, ആത്മീയ മഹത്വത്തെ കുറിച്ച് പറയുക, അത് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായ മനുഷ്യന്റെ സാമൂഹ്യ പ്രശ്നങ്ങൾ, അതും ആരുടെ പ്രശ്നങ്ങളാണ്, ആർക്കാണോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട അല്ലെങ്കിൽ അതിന് പ്രായോഗികമായ പരിഹാരം കണ്ടെത്താനും അത് ആത്മീയതയെ വിടാതെ തന്നെ ആത്മീയതയിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ ശ്രമിച്ചിട്ടുള്ളത് വളരെ കുറവാണ്. ആ ഒരു ഭാഗത്തിനാണ് ഗുരുവിന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്. അതാണ് പറഞ്ഞത്. ഭക്തി എന്നൊക്കെ പറയുന്നത് ആത്മീയതയുടെ ഒരു തലമാണ്. അത് ഗുരു പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതും തർക്കമുള്ള സ്ഥലങ്ങൾ ആത്മീയമായും ആൾക്കാർക്ക് മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതിനപ്പുറം ഒരു കാര്യമുണ്ട്. അത് പൊതുവെ ആൾക്കാർ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അതാണ് എന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞത്. ആ ഒരു പ്രത്യേകത അല്ലാതെ ഇന്ന് പറയുന്ന ഈ കേവല ആത്മീയതയിൽ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചുപേരൊക്കെ പറയുന്ന പോലെ എന്താണ് ഒരു തത്വചിന്ത, ദർശനം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് ഒരുപാട് ആൾക്കാരുണ്ട്. ഗുരു അങ്ങനെ ഒരു ദാർശനികനായിരുന്ന് പ്രവർത്തിച്ച ആളല്ല. ദാർശനികനായിരുന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുക, ഗ്രന്ഥങ്ങൾ രചിക്കുക, അതിനെക്കുറിച്ച് ആൾക്കാരെ ഉദ്ബോധിപ്പിക്കുക, അതാണ് ദാർശനിക പ്രവൃത്തി എന്ന് പറയുന്നത്. അവർ സാധാരണ രീതിയിൽ മനുഷ്യ ജീവിതത്തിൽ ഇടപെടാറില്ല. ദാർശനികന്മാരല്ല, അങ്ങനെ ഫിലോസഫേഴ്സ്. ഗുരു കേവലം അങ്ങനെ ഒരാളല്ല. ഗുരുവിന് ദർശനം ഉണ്ടായിരുന്നു. ഇപ്പോ ഗുരുവിനെ ഒരു ദാർശനികനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ആത്മീയ ഗുരു ആയിട്ട് മാത്രം നമ്മൾ അല്ലെങ്കിൽ അത്ഭുത മനുഷ്യനായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഗുരുവിനോട് താല്പര്യമുണ്ടാവും. പക്ഷെ സംഭവിക്കാൻ പോകുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന കാലത്ത് ഇതിന്റെയൊക്കെ മാർക്കറ്റ് കുറഞ്ഞു വരികയാണ്. ഇതിനോടെല്ലാം ആൾക്കാർ എന്താണ് ഇതിനോട് താല്പര്യം വരത്തില്ല. ഇതിനോടൊക്കെ സമൂഹത്തിന് വിമുഖത ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുകയും മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ഹൃദയം മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല, മനുഷ്യനെ എല്ലാ തരത്തിലും അവന്റെ അടിമത്തത്തിൽ നിന്നും അസ്വാതന്ത്ര്യത്തിൽ നിന്നും മോചിപ്പിച്ച ഒരാളെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് നാളെ ചിന്തിക്കുമ്പോൾ എന്ത് വരും? ജനങ്ങളുടെ മനസ്സിൽ കടപ്പാടുണ്ടാവും. അങ്ങനെ ഒരാളിനോട് ഉണ്ടാകുന്ന കടപ്പാട് കേവലം ആത്മീയ ഉപദേശം എന്ന് പറയും. താല്പര്യമുള്ളവർക്ക് ഓക്കെ, അത് കഴിയുമ്പോൾ ജനങ്ങൾ വിടും. ഇതങ്ങനെയല്ല, മനുഷ്യ സമൂഹത്തെ പുനരുദ്ധരിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഗുരുവിനെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോ അത് ഗുരുവിന്റെ സംഭാവന എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ. സാധാരണ മനുഷ്യന് ആണ് ഗുരു സംഭാവന ചെയ്യുന്നത്. ദർശനം എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറെ ചിന്തിക്കുന്ന ഒരുപടി ആൾക്കാരൊക്കെ പറ്റും. അപ്പൊ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്. മനുഷ്യ ജീവിതത്തിൽ അതും എന്താണ് ദൈനംദിന ജീവിതത്തിൽ സംഭാവന ചെയ്തെന്ന് പറഞ്ഞാലും പോരാ. ഇപ്പോ ഇപ്പോ പ്രത്യേകത പറഞ്ഞ ഇപ്പോ നാനാ വിഷയങ്ങളുണ്ട്. ഇപ്പോ ഏറ്റവും താഴ്ന്ന തലയിലുള്ള തലത്തിലുള്ള മനുഷ്യരെ നേരിട്ട് ബാധിക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സയൻസ് ആണ്. ഒരു സയൻസ് ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ അത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതൊരു ശാസ്ത്ര സിദ്ധാന്തമാകുന്നു, പിന്നെ അതൊരു ടെക്നോളജിയാകുന്നു, അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് അത് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന് അത് എത്തിച്ചേരുന്നത്. ഇപ്പൊ ഐൻസ്റ്റൈൻ പറഞ്ഞ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഐൻസ്റ്റൈൻ പറഞ്ഞെന്ന് വിചാരിച്ചത് അന്ന് മനുഷ്യന് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം അതൊരു തിയറി മാത്രമാണ്. എത്രയോ കാലം കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മുടെ മുമ്പിൽ അതൊരു മൊബൈൽ ഫോണായി വന്നിരിക്കുന്നത്. ഐൻസ്റ്റൈൻ പറഞ്ഞ തിയറി തന്നെ, പക്ഷെ ഈ മൊബൈൽ ഫോൺ ആകുന്നതിന് വേണ്ടിയിട്ട് ഇതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞത് തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഐൻസ്റ്റൈൻ പറഞ്ഞ കാര്യമാണ് ഇതിന്റെ അടിത്തറ. അതുപോലെ സയൻസ് അങ്ങനെയാ വരുന്നു. ഗുരുവിന്റെ പ്രവർത്തനം അങ്ങനെയല്ല, മനുഷ്യ ജീവിതത്തിൽ നേരിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ആ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നു. അപ്പൊ അത് പ്രത്യേകിച്ചും ഇപ്പോ എന്താണ് ഒരു ശാസ്ത്ര സിദ്ധാന്തം മൊബൈലായി വന്നു. മൊബൈലായി എന്ന് കഴിഞ്ഞാൽ അതെല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാം, അവിടെ പ്രത്യേകത. പക്ഷെ ഗുരു പ്രവർത്തിച്ച എവിടെയാണ്? സാമൂഹ്യ അനീതി ഉള്ളിടത്ത് ആ അനീതി മാറ്റാൻ വേണ്ടി പ്രവർത്തിച്ചു. അപ്പൊ ആ അനീതി മാറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ജനങ്ങൾക്ക് ഗുരുവിനോട് കടപ്പാട് തോന്നുന്നത്. അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും അതിനോട് കടപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയത്തില്ല എന്താണ് ഐൻസ്റ്റൈന്റെ തിയറിയാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അതറിയേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ മാത്രം പറയുന്നു. അതിന്റെ തിയറി നമുക്കറിയേണ്ട ആവശ്യമേ വരുന്നില്ല, ഇത് ഉപയോഗിക്കാൻ പഠിച്ചാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഐൻസ്റ്റൈനോട് കടപ്പാടുണ്ടാവത്തില്ല, അത് പഠിച്ചവർക്കേ ഉണ്ടാവും. പക്ഷെ ഗുരുവിന്റെ പ്രവർത്തനം അങ്ങനെയല്ല. സാമൂഹിക തിന്മ അനീതി അനുഭവിച്ച മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച് അതിന് പരിഹാരം കണ്ടെത്തുമ്പോൾ അതിന് അതിന്റെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് എന്താണ്? ഈ സാമൂഹിക തിന്മ അനുഭവിച്ച മനുഷ്യരുടെ തലമുറകളെല്ലാം. അത് ഏതെങ്കിലും ഒരു ജാതി ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നു, കാരണം അതിന്റെ സ്വാധീനം എല്ലാ മേഖലകളിലും. എവിടെയൊക്കെ സാമൂഹ്യ തിന്മയുണ്ടോ ആ തിന്മ അനുഭവിക്കുന്ന മനുഷ്യരുടെ തലമുറ എല്ലാം ചിന്തിക്കും, ആ ഇങ്ങനെ ഒരാള് സമൂഹത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ആ സമൂഹത്തിന് മാറ്റം വന്നത്, ആ ഒരായ ആശയ ആണെന്നുള്ളത്. വെറുതെ ചുമ്മാ ഉണ്ടാക്കിയൊന്നും ഒന്നുമില്ല, അതൊരു സ്റ്റൈല്. മഴയായപ്പോ സൂപ്പർ സംസാരിക്കുന്നുണ്ടല്ലോ, സംസാരിക്കുന്നല്ലോ, വെറുതെ ഇരിക്കല്ലേ. പിന്നെന്തിനു അപ്പോ അതുകൊണ്ട് ആ രീതിയിലാണ് സമൂഹത്തിനൊരു കടപ്പാട് വേണമെങ്കിൽ ഗുരുവിന്റെ സംഭാവന എന്താണെന്നുള്ളത് സമൂഹം എന്ന് ഓർക്കണം. അപ്പോ അത് മാത്രമല്ല, ഈ സാമൂഹിക അനീതി എന്ന് പറയുന്നത് ഒരു തരത്തിൽ വേറൊരു തരത്തിൽ കുറെ കാലമൊക്കെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് അതങ്ങനെ മാറിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെയൊക്കെ ആൾക്കാരെന്ത് ചെയ്യണം, ഗുരുവിനെ ഓർക്കണം. ഗുരുവിന്റെ ആശയങ്ങള് അവിടെയൊക്കെ ഗുരു പറഞ്ഞതൊക്കെ ആൾക്കാർ ഓർക്കണം. അവിടെ ഗുരുവിന്റെ കാലഘട്ടത്തില് അല്ല, അതുണ്ടായിരുന്നു. അതൊക്കെ സാമൂഹ്യമായ പ്രശ്നങ്ങളല്ലേ. ഇപ്പോ ഈ വില ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലേ, ആലുംമൂട്ടി ചാന്നാർക്ക് കാറുണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ രണ്ടുമൂന്ന് പേർക്ക് കാറുണ്ടായിരുന്നു. ആലുംമൂട്ടി ഡ്രൈവർ എന്ന് പറയുന്നത് നായരാണ്. ഇപ്പോ തിരുവനന്തപുരത്ത് രാജപാതയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചാന്നാർ എഴുന്നേറ്റ് കുറുക്കു വഴിയെ നടക്കണം. നായർ കാറ് ഓടിച്ചുകൊണ്ട് പോകും. എന്തുകൊണ്ട്? ആ റോഡെ ഈ ചാന്നാർക്ക് കാറിലിരുന്ന് പോകാൻ അവകാശമില്ല. അപ്പൊ ഇതാണ് അന്തസ്. സമ്പത്തുള്ളവന്റെ അന്തസ്സിനും എന്താണ് അന്തസ്സിനും ഇങ്ങനെയുള്ള അന്തസ്സാണ്. അത് നമ്മൾ ശരിക്കും ചരിത്രം പഠിക്കേണ്ടത്. അപ്പൊ ഇതൊരു അന്തസ്സെന്ന് പറയാൻ പറ്റൂ. ഉണ്ട്, കാശിന്റെ വിലയുണ്ട്, ശരിയാണ്. പക്ഷെ എന്നാലും സമൂഹത്തിൽ പൊതുവെ നിലനിന്നിരുന്ന ഒരു എന്താണ് മനുഷ്യന്റെ അന്തസ്സില്ലായ്മ, ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഓരോ മനുഷ്യനും അവകാശപ്പെട്ട ഒരു കാര്യമാണ്. ആ ഡിഗ്നിറ്റി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, അന്ന് നിഷേധിക്കപ്പെട്ടിരുന്നത് ജാതിയുടെ പേരിൽ തന്നെയാണ്. പണം ഉണ്ടായാൽ ചില സന്ദർഭങ്ങളിലൊക്കെ, അതല്ലേ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞല്ലേ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് വലിയൊരു പണ്ഡിതനായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഉയർന്ന ഉദ്യോഗത്തിലൊക്കെ ഇരുന്നയാളാണ്, എല്ലായിരുന്നു. പക്ഷെ ബ്രിട്ടീഷ് രാജാവ് കൊച്ചി രാജാവിന്റെ അവിടെ ഒരു വിരുന്ന് ഏർപ്പെടുത്തി രാജാവിന്. അപ്പോ ബാക്കി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ച് കറുപ്പനെ വിളിച്ചില്ല. അതിനാണ് ഉദ്യാന വിരുന്ന് എന്ന് പറഞ്ഞ് കവിതയൊക്കെ എഴുതി. എന്തുകൊണ്ട് വിളിച്ചില്ല? കറുപ്പൻ അരേ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ഈ ഒരു വിവേചനം, സമ്പത്തുണ്ടായാലും കുറച്ചൊക്കെ ചില രംഗങ്ങളിൽ അംഗീകാരം എന്ന് പറയുന്നത് മനുഷ്യാന്തത്തിന് തുല്യത എന്ന് പറയുന്ന ഒന്നുണ്ട്. നമ്മളിവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു, മനുഷ്യാന്തസ്സിന് തുല്യതയില്ലായിരുന്നു. അത് ഒരു കാരണം അന്നത്തെ രാജഭരണവും. അത് മറ്റൊരു വിഷയം. എന്താ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൊത്തത്തിനുള്ള ഒരു പരിഹാരം. ആ ഒരു പരിഹാരമാണ് ഗുരു നിർദ്ദേശിച്ചത്, പ്രായോഗികമായി അതിനുള്ള പരിപാടികൾ ചെയ്തു. അപ്പൊ മനുഷ്യ അത് ഏതെല്ലാം തരത്തിൽ ആ മനുഷ്യ അന്തസ് ഹനിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ മണിക്കൂറുകളോളം പ്രസംഗിക്കേണ്ടി വരും. അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താണ്, മനുഷ്യ അന്തസ് എന്ന് പറയുന്ന ഒന്നിന് വിലയില്ലായിരുന്നു. അപ്പൊ മനുഷ്യ അന്തസ് എന്ന് പറയുന്നത് എന്നാ ചിലർക്കൊക്കെ അതുണ്ടായിരുന്നു, അതുകൂടെ കണക്കാക്കണം. അതെല്ലാവർക്കും നഷ്ടപ്പെടുന്നില്ല, കുറച്ചു പേർക്കൊക്കെ അതുണ്ട്. അതിങ്ങനെ ഹൈറാർക്കിക്കലായിട്ടാണ്, തട്ടുതട്ടായിട്ട്. ഒരു വിഭാഗത്തിന് പൂർണമായും ആ അന്തസ്സുണ്ട്, മനുഷ്യ അന്തസ്. അവർക്ക് യാതൊരു ന്യൂനതയും കൂടാതെയുണ്ട്. അവരാണ് ഏറ്റവും മേളിലിരിക്കുന്നത്. അതിന്റെ താഴോട്ട് വരുമ്പോൾ അതിന് കുറവ് വരും, അതിന്റെ താഴോട്ട് വരുമ്പോൾ കുറവ് വരും, താഴോട്ട് വരുമ്പോൾ പിന്നെ തീരെ ഇല്ലാതെ വരും. അവിടെ സമ്പത്തും അധികാരമൊക്കെ പിന്നെ രണ്ടാമതേ വരുന്നു. ആദ്യം വരുന്ന എന്താണ്? അവന്റെ ജാതിയാണ്. ഇത് ഗുരുവിന്റെ ജീവിതകാലത്ത് തന്നെ ഗുരു ഇതിന് മാറ്റം വരുത്തി. ഈ ഒരു കാര്യത്തിൽ അതാണ് മറ്റു ഗുരുക്കന്മാരിൽ നിന്ന് ഗുരുവിനെ, ആത്മീയ ഗുരുക്കന്മാരിൽ നിന്ന് ഗുരുവിനെ വ്യത്യാസപ്പെടും. അപ്പൊ ഇതിനെ കുറിച്ച് മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കുമ്പോ മാത്രമേ ഗുരുവിനോട് യഥാർത്ഥത്തിലുള്ള ഒരു കടപ്പാട് സമൂഹത്തിലുണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അല്ലാതെ ഗുരുവിന് മാജിക് അറിയായിരുന്നു, മന്ത്രവാദം അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചുട്ട കോഴിയെ പറപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാല് വരുന്ന തലമുറ അതിൽ നിന്നും വലിയ എന്താണ് വില കൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും. പക്ഷെ ഇതെന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നേരിട്ട ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് മനുഷ്യനെ കരകയറ്റി എന്നുള്ളതാണ്. അപ്പൊ അതിന് തലമുറകൾ അതിന് കടപ്പെട്ടിരുന്നേ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെന്താണ്? വേറെ എന്തെങ്കിലും പറയാണ്ട്? എന്തായാലും ഒരു പ്രധാനമായ പോയിന്റ് അല്ലേ പറഞ്ഞത്? സമഗ്ര പഠന വിഷയമാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഗുരുവിന്റെ ഈ പറഞ്ഞ ഈ ഒരു പ്രവർത്തനം സാമൂഹിക പ്രവർത്തകർക്കും ഉപരിയായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞ മനുഷ്യ അന്തസ്സിനെ ഉണർത്താനും ഉയർത്താനും എത്തുന്ന എല്ലാ മേഖലയിലും ഗുരു സജീവമായി എല്ലായ്പ്പോഴും നിലകൊണ്ടിരുന്നു എന്നാണ്. അതെന്താ ഞാൻ പറയാം, ഓൾറെഡി എല്ലാവർക്കും അംഗീകരിക്കാത്തതാണ്. അത് പ്രശ്നം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് അതായത് ഈ അതില് വേറൊരു പിന്നെ എന്താണ് ആ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലമല്ല ഞാൻ പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ ഈ മനുഷ്യന് മറ്റുള്ളവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം, അതൊരു പ്രശ്നം. മറ്റൊന്നെന്താണ്? സ്വയം അവന് ബോധമില്ല അതിനെ കുറിച്ച്. അതായത് സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത ഒരു സമൂഹം, അത് എന്താണ് അതിന് കാരണം? നിരക്ഷരത. നിരക്ഷരത കൊണ്ട് മനുഷ്യ സ്വയം വിശ്വസിക്കുകയാണ് എനിക്കിതിന് അവകാശമില്ല, എനിക്കിതിന് അധികാരമില്ല. അത് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എന്താണ് ക്ഷേത്രപ്രവേശനത്തിന് അവകാശം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ കയറാൻ ഭയമായിരുന്നു. കാരണം അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, അവിടെ കയറാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത കുറച്ചു പേർക്കെങ്കിലും, എല്ലാവർക്കും ഇല്ല. കാരണം ആ മാമൂലുകളെ പിന്തുടർന്ന് വരുന്ന മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു അടിയൻ മനോഭാവം. അപ്പൊ അടിയൻ തമ്പുരാൻ എന്നുള്ള ആ ചിന്താഗതി, അപ്പൊ ആ ചിന്താഗതി കൊണ്ട് മനുഷ്യന് സ്വയം തന്റെ ഡിഗ്നിറ്റിയെ കുറിച്ച് അവന് ബോധമേ ഇല്ല. അതുകൊണ്ട് അവൻ സ്വയം വിധേയമായി കൊടുക്കുകയാണ്. അവിടെയാണ് ഗുരു പറഞ്ഞത് എന്താണ്? എല്ലാവരും ആത്മസഹോദരരാണ്, മനുഷ്യന് മനുഷ്യത്വമാണ്, മനുഷ്യത്വമുള്ളവനാണ് മനുഷ്യൻ, അതിൽ കൂടിയതോ കുറഞ്ഞതോ ആയിട്ടൊന്നും മനുഷ്യനില്ല എന്നൊക്കെയുള്ള ഉദ്ബോധനങ്ങൾ ഗുരു കൊടുക്കുന്നത് സ്വയം ആ ബോധം നഷ്ടപ്പെട്ടു. അതിന് ഏറ്റവും പ്രധാനമായി സംഭവിച്ചത് എന്താണ് ഗുരു? അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അറിവ്, അറിവാണ് പ്രധാനം. അറിവ് നേടണം. അപ്പൊ ആരും വാശി പിടിക്കാൻ പാടില്ല. എന്താണ്? ഞാൻ അറിവ് നേടത്തില്ല, അങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. അത് അറിവ് നേടിയാലും എങ്ങനെയായിരിക്കണം? അത് ശരിയായ അറിവായിരിക്കും. പ്രതിലോമപരമായ അറിവുകളല്ല നേടേണ്ടത്. പിന്നെങ്ങനെയാണ് ഉത്പതിഷ്ണുക്കൾക്ക്, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉപകരിക്കുന്ന അറിവാണ് നേടേണ്ടത് എന്ന് ഗുരു. അതുകൊണ്ടാണ് ഗുരു എപ്പോഴും പറയുന്നത് നിങ്ങൾ അറിവ് നേടണം. അറിവ് നേടുന്ന അവസാനിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അന്ന് മനുഷ്യന് ഒന്ന് അറിവ് നേടാൻ അവസരം ഉണ്ടായിരുന്നില്ല. ഇനി അവർക്കുണ്ടായിരുന്ന അറിവെന്ന് പറയുന്ന കുറച്ച് മാമൂലികൾ മാത്രം. അതുകൊണ്ട് ഗുരു അവർക്ക് എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള അറിവ് പകർന്നു കൊടുക്കും. അതാണ് ആശയം സമൂഹത്തെ മാറ്റുന്നു എന്ന് പറയുന്നത്. നമ്മൾ അംഗീകരിക്കുന്നോ അംഗീകരിക്കുന്നു, വാസ്തവത്തിൽ എന്താണ് നമ്മുടെ അംഗീകാരം, നമ്മുടെ കാരുണ്യം, നമ്മുടെ ദയവ് ഒന്നും ആർക്കും ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? നമ്മളെപ്പോലെ തന്നെ മറ്റുള്ള എല്ലാവരും അത് തന്നെയാണ്. അത് അവൻ തിരിച്ചറിയണം. അവൻ തിരിച്ചറിയുമ്പോൾ അവൻ ആരുടെയും കാരുണ്യത്തിന് വേണ്ടി യാചിക്കേണ്ട കാര്യമില്ല. അവനെങ്ങനെയാ തിരിച്ചറിയേണ്ടത്? നിങ്ങൾ കരുണാപൂർവം എനിക്ക് തരേണ്ടത് എന്താണ്? അതെന്റെ അവകാശമാണ്. മനസ്സിലായോ? UN ഒരാൾ പ്രസംഗിച്ചാണ്, അതായത് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ചാരിറ്റിയല്ല, മറിച്ച് എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് ജസ്റ്റിസാണ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കടത്തവർഗക്കാരൻ പ്രസംഗിച്ചാണ്, നിങ്ങളുടെ ചാരിറ്റിയല്ല ഞങ്ങൾക്ക് വേണ്ടത്, പിന്നെ എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അവൻ ആരുടെയും കാരുണ്യത്തിന് വേണ്ടി അവൻ കൈനീട്ടുന്നില്ല, ആരുടെയും അംഗീകാരത്തിന് വേണ്ടി അവൻ പോകുന്നില്ല. സമൂഹത്തിൽ എന്ത് നടപ്പിലായാൽ മതി? നീതി. നീതി നടപ്പിലാവുമ്പോൾ അത് ആരുടെയും ഔദാര്യമില്ല, അത് മനുഷ്യന്റെ അവകാശമാണ്. അത്തരം അവകാശബോധം ജനങ്ങളിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഔദാര്യത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് മനുഷ്യന്റെ അവകാശമാണ്. എല്ലായിടത്തും അത് വേണ്ടതാണ്. എല്ലായിടത്തും അത് വേണ്ടതാണ്. അപ്പോ അതില് നമ്മളിപ്പോ എന്താണ്, രണ്ട് കാര്യങ്ങളും മനുഷ്യന് ഒരേ സമയം വേണം. ഒന്ന് അവന്റെ അവകാശബോധം, മറ്റൊന്ന് എന്താണ് അതിനോടൊപ്പം വരേണ്ടത്? നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യം, ഒന്നവന്റെ അവകാശബോധം, മറ്റൊന്നാണ് അവന്റെ ഉത്തരവാദിത്വം. എന്തെങ്കിലും പറയരുത്. ഭരണഘടനയെന്ന് പറഞ്ഞ് ഒന്ന് അവന്റെ ഉത്തരവാദിത്വം, മറ്റൊന്നെന്താണ് അവന്റെ അവകാശം. അപ്പോ നമ്മുടെ അവകാശത്തെ കുറിച്ച് നമ്മുടെ നമുക്ക് ബോധമില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമില്ലായ്മയാവും. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കാന്ന് പറയുന്നത്. അപ്പോ ഇത് രണ്ടും എങ്ങനെ സംഭവിക്കും? ഇത് രണ്ടും വിദ്യാഭ്യാസം കൊണ്ടേ സംഭവിക്കും. അപ്പോ നിങ്ങള് നമ്മളൊരു ഓഫീസിൽ ചെന്നിട്ട് ഞാനൊരു ആശയം പറയണം, പ്രായോഗികമായ കാര്യമുണ്ട്, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ എന്താണ് നമ്മുടെ അവകാശത്തിന് വേണ്ടി അയാളുടെ ഔദാര്യത്തെ അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം അത് നമ്മുടെ അവകാശമാണ്. പിന്നെ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് ആവശ്യപ്പെടേണ്ടത്, എന്റെ അവകാശമാണെന്നത്. പക്ഷെ നമ്മളെവിടെ നമ്മുടെ ഉത്തരവാദിത്വം ശരിക്കും പാലിക്കുന്നില്ല. നമ്മുടെ അവകാശത്തെ കുറിച്ച് നമ്മൾ ശരിക്കും ബോധവാനല്ല. അപൂർവം ചില മനുഷ്യരും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവന് സാമൂഹികമായ ഉത്തരവാദിത്വം കാണും, അവൻ അവകാശബോധവും കാണും. അങ്ങനെ വരുന്നിടത്ത് മാത്രമേ നീതി നടപ്പിലാകത്തുള്ളൂ. ഇതിന് രണ്ടിനും എന്ത് വേണം? അതിനുവേണ്ടിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി എന്ന് പറയുന്നത്, ഭരണഘടനാ സാക്ഷരത. നമ്മുടെ അവകാശങ്ങളെ കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചും നമുക്ക് ബോധമുണ്ടായിരിക്കും. എവിടെയായാലും, അത് സമൂഹത്തിലായാലും ശരി, ഇവിടെയായാലും ശരി, പുറത്തായാലും ശരി. അപ്പോ അങ്ങനെ വരുമ്പോൾ എന്താണ്, മനുഷ്യനെ ഒരു തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാക്കാൻ പറ്റത്തില്ല. അതിന്റെ ഐഡിയോളജി ഞാൻ പറയുന്നു. പ്രായോഗികമായി അങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കും അറിയാം, അതറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഒന്ന്, നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്സിന്റെയും ബ്യൂറോക്രസിയുടെയും ഒക്കെ എന്താണ് ജീർണത, അതുകൊണ്ടത് സംഭവിക്കുന്നു. ഒന്ന്, മറ്റൊന്ന് ഇതെല്ലാം പരിഹരിക്കാൻ ഒരു വഴിയുള്ളൂ, എന്താണ്? സമൂഹത്തിന് ശരിയായ വിദ്യാഭ്യാസം ഉണ്ടാകും, ഇതിനെ കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം ഉണ്ടാകും. അപ്പൊ സമൂഹത്തിന് ശരിയായ ബോധവൽക്കരണം ഉണ്ടായിക്കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അതാണ് ആശാൻ പറഞ്ഞത്, മാറ്റുവിൻ, അല്ലെങ്കിൽ മാറ്റും, അത് മാറ്റും. അത് ആ ബോധവൽക്കരണത്തിന്റെ ആഴമാണ് ആശാൻ പറഞ്ഞത്, മാറിയേ പറ്റൂ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സമൂഹം പരിവർത്തനപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ഗുരു എന്ന കാലഘട്ടം. അന്ന് കേവലം പൊതുവായി പറയാവുന്ന മാനവിക മൂല്യങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ മാനവിക മൂല്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്തു, ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക ഗുരു ചെയ്തു. അവരുടെ അവകാശ ബോധം ഉണ്ടാക്കിയെടുക്കും, അവരുടെ ഉത്തരവാദിത്വത്തെ ബോധിപ്പിക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾ ഉണർന്നു. ആ ഉണർവാണ് ഒരുപാട് തരത്തിലുള്ള അനീതികളെയും അവശതകളെയും ഒക്കെ പരിഹരിച്ചത്. അപ്പോൾ ഒരു ആധുനിക മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയാം. അതിലൂടെയാണ് ഒരു നവീന കേരളത്തെ സൃഷ്ടിച്ചത്. ആ വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് അവസാനിക്കുന്ന ഒരു കാര്യമില്ല, ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോ സമൂഹത്തിന് വേണ്ടത് എന്താണ്? ആരുടെയെങ്കിലും കരുണയോ ഔദാര്യോ ഒന്നുമല്ല, പിന്നെ എന്താ വേണ്ടത്? എന്താണ് വേണ്ടത്? ജസ്റ്റിസ്, നീതി, അതാ വേണ്ടത്. ആ നീതി ബോധം ജനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്, അതാണ് ഗുരു ചെയ്ത കാര്യം. ഈ പറയുന്നാണ്ട് എന്താ ചെയ്തുകൂടെയായിരുന്നു? ഞാൻ പറഞ്ഞത് ശരിയല്ല. അത് സംഭവിക്കുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് എന്താണ്, സാഹചര്യങ്ങൾ മാറുന്നു. ഗുരുവിന്റെ കാലഘട്ടത്തില് സമൂഹത്തില് വളരെ സജീവമായി ഇടപെട്ട SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഗുരുവിന്റെ ആ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിൽ വളരെ പുരോഗമനമായ ഒരു ചിന്താഗതി വന്നു. പക്ഷെ ആ ഒരു കാലം ആ അതിന്റെ ഒരു മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്നത് ട്രേഡ് യൂണിയനും പൊളിറ്റിക്കൽ പാർട്ടികളുമാണ്. അപ്പോ അവരുടെ അജണ്ടകളൊക്കെ അപ്പൊ മാറ്റി സെറ്റ് ചെയ്യും. അന്നത്തെ പ്രശ്നങ്ങളായിരുന്നില്ല, പിന്നീട് വന്ന പ്രശ്നം. പിന്നീട് സമൂഹത്തിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ മാറുകയാണ്. അപ്പോ ഒരു സമുദായ സംഘടന അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഏറെക്കുറെ അപ്രസക്തമായിപ്പോയി. അത് സമുദായ സംഘടനകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ്, കുറച്ച് സ്ഥാപനങ്ങൾ നടത്തുക, അത് നോക്കി നടത്തി കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് അപ്പുറം ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും ആ ലെവലിലേക്കൊന്നും അവർക്ക് പോയി പ്രവർത്തിക്കാൻ പറ്റാതെ. എന്തുകൊണ്ട്? അതിന് പ്രധാനമായി വന്ന പ്രശ്നം എന്താണ്? എന്താണ് ചോദ്യത്തിന് ഉത്തരം പറയുക, എന്താണ് അതിന് പ്രധാനമായി വരുന്നത്? അതായത് ഈ സമുദായ സംഘടനയ്ക്ക് വന്ന ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയനെ പോലെയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പോലെയോ അതൊരു ബഹുജന സംഘടനയായി മാറി. മനസ്സിലായോ? സമുദായ സംഘടന എന്ത് അങ്ങനെ തന്നെ ഓരോ സമുദായ സംഘടനയിലും എസ് എൻ ഡി പി എന്ന് വെച്ചാൽ ഈഴവരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കും, എൻ എസ് എസ് നായന്മാരുടെ ഇടയ്ക്ക്, ബ്രാഹ്മണ സഭ അവരുടെ ഇടയ്ക്ക്, പുലയൻ സഭ അവരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കും. രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ട് എന്ത് ചെയ്തു, അവര് ബഹുജന സംഘടനകളായി മാറി. അപ്പോ അതിന് പ്രസക്തി കൂടി. സമുദായ സംഘടനകൾക്ക് പിന്നീട് വലിയ പ്രസക്തി ഇല്ലാതെ വന്നു. അവരുടെ പ്രസക്തി എന്ന് പറഞ്ഞ് ചുരുങ്ങിപ്പോയി. കാരണം ആ തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളല്ലല്ലോ പിന്നീട്. ഇപ്പൊ ക്ഷേത്രപ്രവേശനം ഒരാവശ്യമായിരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. സർവർക്കും സ്കൂളുകളിൽ പ്രവേശിക്കുക പഠിക്കുക അതൊരാവശ്യമായിരുന്നു, അത് നേടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല. പിന്നെ ജനങ്ങൾ മുന്നോട്ട് വരിക, വ്യവസായ സംരംഭങ്ങളിലും മറ്റും വരിക, അതൊക്കെ എല്ലാവരും മുന്നോട്ട് വരാൻ തുടങ്ങി. പിന്നെ അതിനുവേണ്ടി ഒരു സമുദായ സംഘടനയുടെ ആവശ്യമില്ല. പിന്നെ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സർക്കാരിന്റെ നയം അനുസരിച്ച് ചില വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മാത്രമായി ഒരു വരുമാനമുള്ള ഒരു പ്രസ്ഥാനമായി ഈ സമുദായ സംഘടനകൾ സമൂഹത്തിൽ അപ്രസക്തമായി. പിന്നെ ഓരോ സമുദായത്തിന്റെയും പ്രത്യേകമായ ആചാരങ്ങളും മറ്റുമൊക്കെ സംരക്ഷിക്കുന്ന, സവിശേഷമായ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഇടം അത് മാത്രമായി തുടങ്ങിയെന്ന് വെച്ചാൽ, പിന്നെ ഈഴവരുടെ കല്യാണം അങ്ങനെ നടത്തണം, അത് എസ് എൻ ഡി പി തീരുമാനിക്കും. നായന്മാരുടെ കല്യാണം അങ്ങനെ നടത്തണം, എൻ എസ് എസ് തീരുമാനിക്കും. ബ്രാഹ്മണന്റെ കല്യാണം അങ്ങനെ നടത്തണം, അവൻ തീരുമാനിക്കും, അവരുടെ സംഘടന. പുലയരുടെ കല്യാണം അത് ഇത്രയൊക്കെയായി ഇവരുടെ പ്രസക്തി. അപ്പൊ കല്യാണം മരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്ന ചുരുക്കം ചില സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന, ഇപ്പൊ സമൂഹത്തിന്റെ മാറി വരുന്ന ആവശ്യങ്ങള്, സമൂഹത്തിന്റെ മാറി വരുന്ന പ്രശ്നങ്ങള്, അതിനോടൊന്നും പ്രതികരിക്കുന്നതിനുള്ള ശേഷിയില്ലാതായി. അത് എന്തുകൊണ്ട്? ഈ ഒരു സാമുദായിക സംഘടനകൾക്കും ബഹുജന പ്രസ്ഥാനങ്ങളായി മാറാനേ കഴിയും. അതാണ് അതതിന്റെ ഒരു ന്യൂനതയാണ്. ആ സ്ഥാനങ്ങളൊക്കെ ആര് കൈയടക്കി? രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും കൈയടക്കി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം അവരുടെ അതിന്റെ പ്രാധാന്യത്തിന് മുമ്പോട്ട് പോയി. അതാണ് ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് അതല്ല, അവർക്ക് പൊതുവായി എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഈ സംഘടനകൾ തന്നെ ഇല്ലാതാവും, അതിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാവും. അതില്ലാതാകാൻ പറ്റില്ലല്ലോ. അതാണ് അതിന്റെ പ്രശ്നം. അപ്പോ ഈ എല്ലാ സംഘടനകളും നമ്മൾ ജാതി എന്നുള്ളതിന് പോലെ സമുദായം എന്ന് പറഞ്ഞാലും, ഇതെല്ലാം ഓരോ ജാതികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന അങ്ങനെ വരുന്നത്. അതെന്താണ്? സാമൂഹ്യ വിഷയങ്ങളിൽ അതിന് ഫലവത്തായി ഇടപെടാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഓരോ സംഘടനകളും ആ ജാതിയുടെ താല്പര്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അതാണ് സംഭവിച്ചത്. ഇതാണ് കാരണം. അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ന്യൂനത നമ്മളെപ്പോഴും മനസ്സിലാക്കണം. സമുദായ സംഘടനകള് അന്ന് തുടങ്ങിയതുപോലെ ഇന്ന് വരെയും എന്തായി തന്നെ ഇരിക്കുന്നു. സമുദായ സംഘടനകൾ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ബഹുജന പ്രസ്ഥാനങ്ങളായിട്ട്. അപ്പൊ ആ വ്യത്യാസമുണ്ട്, ആ വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് ഒരു മേൽക്കോയ്മയുണ്ട്. ആ മേൽക്കോയ്മ വരുമ്പോൾ ഇവർക്ക് പ്രസക്തി കുറയും. ഒരു യാഥാർത്ഥ്യം. അതിനംഗീകരിച്ചത് എസ് എൻ ഡി പി യോഗ രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടി യാഥാർത്ഥ്യത്തിൽ ജാതി സംഘടനയായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുന്നു. ജാതി സംഘടനയായിട്ട് തന്നെയാണ് അങ്ങനെ യാതൊരു അർത്ഥവും. അത് നമ്മുടെ സച്ചിദാനന്ദ സ്വാമി ആൾക്കാരെ പറ്റിക്കാൻ പറയും. അങ്ങനെ ഒരു ഇത് വന്നു, ഒരു കമ്പനി ആക്ട് അനുസരിച്ച് ഏതെങ്കിലും ഒരു സംഘടന രജിസ്റ്റർ ജാതി പറയണമെന്നൊന്നും യാതൊരു നിയമവും ഇല്ല. അതിന് അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാണ്. പക്ഷെ ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്താണ് ഗുരു പിന്നീട് പറഞ്ഞ് അത് ജാതി നോക്കാതെ എല്ലാവരെയും ഇതിന് ചേർക്കണമെന്ന് ഗുരു ആവശ്യപ്പെട്ടു. അത് ഗുരു പിന്നീട് ആവശ്യപ്പെട്ടു, പക്ഷെ അത് നടക്കാത്ത കാര്യമാണ്. കാരണം എന്തുകൊണ്ട്? ഇവിടെ ജാതീയമായ ധ്രുവീകരണം നിലനിൽക്കുന്നിടത്തോളം കാലം, ജാതികൾക്ക് പരസ്പര വിശ്വാസം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം, അത് അന്നുമില്ല ഇന്നുമില്ല. ജാതീയമായ മനസ്സ്, ജാതീയ സമൂഹങ്ങൾക്ക് ഒരിക്കലും ഒരു ജാതി മറ്റൊരു ജാതിയെ വിശ്വസിക്കത്തില്ല. അപ്പൊ അങ്ങനെ ആ വിശ്വാസം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഒരു ജാതി സംഘടനയിൽ മറ്റു ജാതിയിലുള്ളവർക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അത് പ്രശ്നമായി തീരും. എനിക്ക് തോന്നുന്നത് മന്നത്ത് പത്മനാഭൻ എസ് എൻ ഡി പി യോഗത്തിൽ അംഗമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. മന്നത്ത് പത്മനാഭൻ എസ് എൻ ഡി പി അംഗത്വം എടുത്തു എന്ന് വിചാരിച്ച് എന്താ പറയുക? അതുകൊണ്ടൊന്നും കാര്യമില്ല. ശങ്കറുമായിട്ട് ചേർന്നിട്ട് ഹിന്ദു സഭ ഉണ്ടാക്കിയപ്പോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കുറച്ചൊക്കെ. അതുകൊണ്ടൊന്നും ഇന്നലെ പറഞ്ഞ കാര്യമുണ്ട്, പിന്നെ എന്ന് ചോദിക്കേണ്ട കാര്യം. അങ്ങനെ സംശയം വരാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഇന്നലെ ഞാൻ കാര്യമില്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? അത് ഒരു എൻ എസ് എസിന്റെ സമ്മേളനത്തില് കോട്ടയത്ത് ഗുരുദേവനെ അവര് വിളിച്ചു കൊണ്ടുപോയി അവിടെ അവരെ ആദരിച്ച് അവിടെ ഇരുത്തി. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ ആ സമ്മേളനം തീരുന്നത് വരെ ഗുരു അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത് താമസിച്ചിട്ട് ആ എൻ എസ് എസിന്റെ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായിട്ട് ഗുരുവിനെ അവർ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് വളരെ മുമ്പ്. അപ്പോ അത് ശരിക്കും ഇന്നത്തെ എൻ എസ് എസ് അല്ല, നായർ സമ്മേളനം ആയിട്ട് നടത്തിയ സമയത്താണ് ഗുരുവിനെ അവർ ക്ഷണിച്ചുകൊണ്ടുവന്ന് അവിടെ ഇരുത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഏതോ ഒരിടത്ത് ഒരു പബ്ലിക് സ്പീച്ച് നടത്തിയപ്പോൾ നമ്മുടെ ചിദാനന്ദപുരി കയറിയത് കാണിച്ചു. എന്താണ് പിന്നെ പുള്ളി തിരുത്തി, അതെനിക്ക് പറ്റിയ അബദ്ധമാണ്. ഗീതാൻസ്വാമി എഴുതിയത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം എഴുതി വന്നപ്പോ ഇങ്ങനെ ആയിപ്പോ. അപ്പോ അത് ശരിയല്ല. അത് മന്നത്ത് പത്മനാഭന്റെ അമ്മയാണ് വിളക്കുകൂടത്തിൽ ആദ്യം തുടങ്ങുന്നത്. എൻ എസ് എസ് അതുകൊണ്ടെന്താ മഹാത്മാഗാന്ധിയെ പോയി കണ്ടിട്ട് ഐക്യവച്ചാടനവും സ്ത്രീധന നിരോധനവും അഭിനിരോധനവും ഒക്കെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തന അജണ്ടയിലൊക്കെ എടുത്ത് പ്രവർത്തിപ്പിച്ചത്, ആ ഒരു ഊർജം പറഞ്ഞ എസ് ഡി പി യോഗത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇത് എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പറയുന്നൊന്നും കേട്ടുന്നില്ല. ഇതിനൊക്കെ മറുപടിയല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്? ഗുരുദേവന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ജാതിയെ ഇങ്ങനെ പ്രചരണം നടത്തുകയും ഏറെക്കുറെയൊക്കെ ഫലവത്താവുകയും പിന്നെ വന്ന് സ്വതന്ത്രാനന്തരം അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പിന്നൊക്കെ ജാതിക്കാരൊക്കെ സമ്മർദ്ദം കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നെങ്കിലും ഇപ്പോഴും വളരെ ശക്തമായ രീതിയിലുള്ള ജാതീയത ചിന്തയും ഒക്കെ പ്രകടമായിട്ടില്ലെങ്കിലും ഉറങ്ങിയും തെളിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. ഇതിനൊരു ശാസ്ത്രമായിട്ടുള്ള പരിഹാരം ഉണ്ടായിരുന്നു. അതായത് ഗുരുവിന്റെ കാലഘട്ടത്തിലൊക്കെ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തില് ഈ രാജഭരണമാണ്. അന്നത്തെ ജാതീയത എന്ന് പറയുന്നത് അത് പൂർണമായും അതിനെ നിയന്ത്രിച്ചിരുന്ന പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. കാരണം രാജാവ് ഭരിക്കുന്നത് പുരോഹിതൻ പറയുന്ന കേട്ടിട്ടാണ്. പുരോഹിതനാണ് ഈ വ്യവസ്ഥകളൊക്കെ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പൊതുവേ ഇന്ത്യയിൽ അങ്ങനെയായിരുന്നു. അപ്പോ ഈ ജാതീയമായിരുന്ന എല്ലാ രൂക്ഷതകളും ഈ അനീതികളും ഇതൊന്നും പുരോഹിത വർഗത്തിനും അതുപോലെ തന്നെ രാജവർഗത്തിനും, ഈ രണ്ടു വർഗം ഇവർക്ക് ഇതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല. ഇവരൊക്കെ ഇതിന്റെ ഗുണഭോക്താക്കളായി. ആ സമയം വലിയൊരു വിഭാഗം ഭൂരിപക്ഷം ഇതിന്റെ കഷ്ടതകൾ അനുഭവിച്ച് ഇന്ത്യ മൊത്തം അതെങ്ങനെയാണ് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ വന്നത്. ബ്രിട്ടീഷുകാർ വരുമ്പോഴാണ് ആദ്യമായൊരു സെൻസസ് നടപ്പിലാക്കി. അപ്പോ അങ്ങനെയാണ് ജാതികളെ തിരിച്ചറിയുന്നത്. അന്ന് ജാതികളുണ്ട്, സെൻസസ് ഇല്ലാതെ തിരിച്ചറിയാം. അപ്പോ അങ്ങനെ ഒരു ജാതീയമായ ആ സെൻസസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർ ആദ്യം ചില എന്താണ് പരിരക്ഷകൾ അവരെ ഏർപ്പെടുത്തി. ജാതീയമായ ആൾക്കാർ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് മദ്രാസിലൊക്കെ അങ്ങനെ ചെറിയ സംവിധാനങ്ങളെ കൊണ്ടുവന്നു. മദ്രാസിലെ ലേബർ പാർട്ടി വന്നു, അവരവിടെ സംവരണം പോലെ ചില കാര്യങ്ങൾ കൊണ്ടുവന്നു. മഹാരാഷ്ട്രയിൽ സാഹു മഹാരാജ് വന്നു, അദ്ദേഹം അവിടെ സംവരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. സ്വാതന്ത്ര്യം വന്നപ്പോ സ്വാതന്ത്ര്യത്തിന് അന്ന് നേതൃത്വം കൊടുത്തത് എന്താണ് ഈ പറയുന്ന ചാതുർണ്യ വിശ്വാസികളായിരുന്നു. മൊത്തം 56 ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ചാതുർണ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. ഗാന്ധിജി ഉൾപ്പെടെ അതിനെ പിന്താങ്ങിയവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായിപ്പോ ഗുരുവിന്റെ കാഴ്ചപ്പാട് അനുസരിച്ചുള്ള ഒരു ജാതി നശീകരണത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഗുരുവിനും അംബേദ്കറിനും ഉണ്ടായിരുന്നു. ഒരു കാഴ്ചപ്പാട് അവർക്കൊന്നും ഉണ്ടായി. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോ എന്തായി, ഈ വിഷയങ്ങൾ മുഴുവൻ പൊളിറ്റിക്സ് അങ്ങേറ്റി. അപ്പൊ ആദ്യം പുരോഹിതന്മാരുണ്ടായിരുന്നു, പിന്നീട് ബ്രിട്ടീഷുകാരിൽ വന്നു, അത് കഴിഞ്ഞ് പൊളിറ്റിക്സിൽ വന്നു. അപ്പൊ രാഷ്ട്രീയക്കാരാണ് പിന്നെ ഏറ്റെടുക്കുന്നത്. രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കുമ്പോ അവരെന്ത് ചെയ്തു, അതിനെ ഏറ്റവും വലിയ തെളിവ് ഗാന്ധി തന്നെയാണ്. അപ്പോ കമ്മ്യൂണൽ അവാർഡിന് വേണ്ടിയിട്ട് അംബേദ്കർ ബ്രിട്ടനിൽ പോയി, അവിടെ ചെന്ന് ബ്രിട്ടീഷുകാരെ കൊണ്ട് താരവെച്ച് അതിന്റെ ഓർഡർ വാങ്ങിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് ഗാന്ധിജി പട്ടിണി കിടന്ന് സമയം. അവസാനം വലിയ വൃക്ഷവും ഉണ്ടായി, ഗാന്ധിജി പട്ടിണി കിടന്ന് മരിക്കുമെന്ന് പറഞ്ഞു. കമ്മ്യൂണൽ അവാർഡ് എന്താണ്, അവിടെ ഈ പിന്നോക്കക്കാർക്ക് എന്ന് വെച്ചാൽ ദളിത്തുകൾക്ക് വേണ്ടി പ്രത്യേക മണ്ഡലം, ദളിത്തുകൾക്ക് മാത്രമുള്ള മണ്ഡലങ്ങൾ, അവർക്ക് റിസർവേഷൻ, അവിടെ ദളിത്തുകളുടെ പ്രതിനിധിയായിരിക്കണം. ഇതാണ് കമ്മ്യൂണൽ അവാർഡ്. ഇതിനെ ഗാന്ധിജി എതിർത്തപ്പോൾ ഗാന്ധിജി പറയുന്നത് എന്താണ്, ഹിന്ദു സമുദായം ചിന്ന ഭിന്നമായിപ്പോ എന്നുള്ള ഒരു നിലപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പ്രത്യേകമായ ആനുകൂല്യത്തിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ റിസർവേഷൻ എതിരായി ഒരു നിലപാടാണ് ഗാന്ധിജി എടുത്തത്. അതുകൊണ്ട് അവസാനം വരെ അംബേദ്കർ ഗാന്ധിജിക്ക് എതിരായിരുന്നു. ഗാന്ധിജിയെ കൊന്നപ്പോ അംബേദ്കർ പറഞ്ഞത് എന്താണ്, ഒരു ഗ്രഹണം ഒഴിഞ്ഞു പോയെന്നാണ്. മനസ്സിലായി, അംബേദ്കറുടെ BBC ഇന്റർവ്യൂ ഇപ്പോഴും കിടപ്പുണ്ട്. അതിൽ അംബേദ്കർ പറയുന്നുണ്ട്, ഞാൻ അയാളെ മഹാത്മാവെന്നൊന്നും വിളിക്കില്ല എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അത്രയും രൂക്ഷമായി ഗാന്ധിജിയെ. കാരണം അംബേദ്കർ കഷ്ടപ്പെട്ട് അവിടെ പോയി ഈ പറയുന്ന മെഹറുകൾക്കും മറ്റും വളരെയധികം ജാതി വിവേചനം നേരിട്ടു. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു റിസർവേഷൻ സാധിച്ചു കൊടുക്കുന്നതിപ്പം ഗാന്ധിജി പട്ടിണി കിടന്നിട്ട് പിന്നെ ബ്ലാക്ക്മെയിലിംഗ്, പട്ടിണി കിടന്ന് കാര്യം സാധിക്കാന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അംബേദ്കറെ പരാജയപ്പെടുത്തി. ഇതിനെതിരായി ഒരു വലിയ അന്നൊരു സംഘർഷം അന്ന് അംബേദ്കർ സ്റ്റേജ് ചെയ്യുന്ന പ്രസംഗിക്കുന്നുണ്ടെന്നാണ്. ഈ വിളക്ക് കാലിൽ എന്നെ നിങ്ങൾ കൊണ്ട് കെട്ടിത്തൂക്കിയാലും ശരി, ഞാൻ ഒരിക്കലും എന്റെ സമുദായത്തെ വഞ്ചിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ഗാന്ധിജിക്ക് വഴി കൊടുക്കത്തില്ല. പക്ഷെ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുമ്പോൾ രൂക്ഷമായ ഒരു സംഗതിയാണ്. അവസാനം ഈ പറഞ്ഞ വാക്ക് അംബേദ്കർ പിന്തിരിയേണ്ടി വന്നോ എന്നില്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞാൽ ചത്തളയെന്ന് പറഞ്ഞു വെറും ബ്ലാക്ക് മെയിലിംഗ് എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു എന്നത്. പിന്നെ ഗാന്ധിജിയാണല്ലോ അവിടുത്തെ പൊളിറ്റിക്സ്. പിന്നെ മുമ്പോട്ട് വന്നപ്പോ എന്ത് ചെയ്തു, പൊളിറ്റീഷ്യൻസ് ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ഇതെല്ലാം ചെയ്യും അവരുടെ ആവശ്യത്തിന് വേണ്ടി. ഇപ്പൊ ശരിയായ ഗുരു പറഞ്ഞ രീതിയിലുള്ള ജാതി നശീകരണത്തിനുള്ള പദ്ധതികളോ പരിപാടികളോ എന്താണ് തുറന്ന മനസ്സോടെ ഈ പൊളിറ്റീഷ്യൻസ് കേൾക്കുന്നത്, അവിടെയാണ് പ്രശ്നം വന്നത്. അംബേദ്കർ നിയമനിർമ്മാണ സഭയിലെ ഈ ദളിതകൾക്ക് വേണ്ടി ബില്ല് കൊണ്ടുവന്നപ്പോഴും അവിടെ നെഹ്റുവിന്റെ ഗവൺമെന്റ് അതിനെ എതിർത്തിട്ട് ബില്ലിനെ ഛിദ്രമാക്കി രണ്ടാമത് അവതരിപ്പിച്ച് എടുക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആ ബില്ലല്ല, അത് ഹിന്ദു കോഡ് ബില്ലാണ്. ഹിന്ദു കോഡ് ബില്ലെന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഇടയ്ക്ക് വരുത്തുന്ന ചില പ്രശ്നങ്ങൾ, വിധവാ വിവാഹം പാടില്ല എന്നായിരുന്നു, അത് വിധവ വിവാഹം നടത്തണം. പിന്നെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു അതാണ് പറയുന്നത് പൊളിറ്റീഷ്യൻ ഇടപെടുന്നു എന്ന് പറയും. ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായ എന്താണ് നോർത്ത് ഇന്ത്യയിലെ ഈ മേൽജാതി ലോബികൾ അതിന് ശക്തമായിട്ട് എതിർത്തു. അവർ പറഞ്ഞു ഈ അവർണൻ എന്നല്ല, അവർ പറയുന്നു പഞ്ചമനായ ഇയാൾക്ക് ഹിന്ദു കോഡ് ബില്ലുണ്ടാക്കാൻ എന്താണ് അവകാശം, ഞങ്ങള് ബ്രാഹ്മണരുണ്ടാക്കും ഹിന്ദുക്കളുടെ മീൻ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രക്ഷോഭം തുടങ്ങിയപ്പോഴത്തേക്ക് പൊളിറ്റിക്സ് വന്നു നെഹ്റുവിൽ. നെഹ്റു പറഞ്ഞ എന്നാ അത് പാസ്സാക്കിണ്ടാന്ന്. അപ്പൊ എന്ത് ചെയ്തു, മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അതുമാത്രമല്ല അംബേദ്കറെ ഇലക്ഷൻ എന്നപ്പോ കോൺഗ്രസ്സുകാർ അംബേദ്കറെ തോപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, തോപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ അംബേദ്കർ ബംഗാളിൽ പോയി എന്നാണ് ജയിച്ചൊക്കെ വന്നത്, ദളിതുകൾ അവിടെ ക്ഷണിച്ചുള്ളത്. അപ്പൊ രാഷ്ട്രീയം ഇത് ഏറ്റെടുത്തപ്പോഴത്തേക്ക് ഇതിലൊരുപാട് കാപട്യങ്ങൾ വന്നു. അംബേദ്കർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ല. അംബേദ്കർ വിഭാവന ചെയ്ത രീതിയിൽ പോയിരുന്നെങ്കിൽ എന്താണ് ഈ അംബേദ്കറുടെ ശരിയായ കാഴ്ചപ്പാടാണ്, അതായത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വഴിയുള്ളൂ, എന്താണ് ജാതീയമായ അവശതകൾ പരിഹരിക്കുക. അവശതകൾ പരിഹരിക്കാത്തടത്തോളം കാലം ഉച്ചനീചത്വങ്ങൾ പോകത്തില്ല. കാരണം ഇപ്പൊ ജാതീയത കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മേന്മ കിട്ടുമെന്നുണ്ടെങ്കിൽ അവരത് കൈവിടത്തില്ല. ഒരാൾ ഇന്ന ജാതിയാണ് അതുകൊണ്ടായിട്ട് എന്തെങ്കിലും ഒരു മേന്മയുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും അത് വിടാൻ തയ്യാറാവത്തില്ല. അപ്പോ അങ്ങനെ ജാതീയമായ ഗുണഭോക്താവാകാൻ ആരും പാടില്ല, ജാതീയമായ അവശതകളും ആരും അനുഭവിക്കാൻ പാടില്ല. അങ്ങനെ വന്നാലേ ജാതി ഇല്ലാതാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറയുന്നത് എന്താണ്, കാസ്റ്റ് ഈസ് എ സോഷ്യൽ റിയാലിറ്റി. ജാതി എന്ന് പറയുന്നത് ശരിക്കും ഒരു സാമൂഹികമായ യാഥാർത്ഥ്യമാണ്. അവിടെ ഗുരുവിന്റെ കാഴ്ചപ്പാടല്ല അംബേദ്കറുടെ കാഴ്ചപ്പാട്. കാരണം അത് അംബേദ്കറുടെ കാഴ്ചപ്പാടെന്ന് ഗുരു പറയുന്നത് ഒരു ആശയപരമായ കാഴ്ചപ്പാടാണ്. അംബേദ്കറിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് കൂടുതൽ എന്താണ്, കാരണം അത് കാലം മാറിയല്ലോ. അപ്പോൾ അവിടെ പൊളിറ്റിക്സ് ആവുന്നു, പൊളിറ്റിക്കലായി പ്രാക്ടിക്കലായ ഒരു കാഴ്ചപ്പാടാണ് അംബേദ്കർ കൊണ്ടുവന്നത്. അത് കാലം മാറിയതുകൊണ്ടാണ്. ഗുരു ജാതിയെ വിശകലനം ചെയ്ത ഒരു താർക്കിക ശൈലിയിലാണ്, ആശയപരമാണ്. അപ്പോ അംബേദ്കർ എന്ത് ചെയ്തു, ജാതിയെ പരിഹരിക്കുന്നതിനുള്ള പ്രായോഗിക പരിപാടി, അതാണ് റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ അംബേദ്കർ നിർദ്ദേശിച്ചു, അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിച്ചു. അപ്പൊ പിന്നീട് രാഷ്ട്രീയക്കാരെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എന്നും ഇതിങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോ അതില് ആത്മാർത്ഥ ഇല്ലല്ലോ, അത് ഇല്ലാതാകണമെന്നുള്ള ആത്മാർത്ഥത വരുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഒന്നുകിൽ ഗുരു പറഞ്ഞ രീതിയിൽ പോകണം, അല്ലെങ്കിൽ അംബേദ്കർ പറഞ്ഞ രീതിയിൽ പോകണം. ഇത് രണ്ടിലും അല്ല രാഷ്ട്രീയക്കാരുടെ നിലപാട്. അവര് ജാതിയെ ഉപയോഗപ്പെടുത്താമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും, ഉപയോഗപ്പെടുമെങ്കിൽ. ആ ഉപയോഗപ്പെട്ടില്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തും. അങ്ങനെ ഒരു നിലപാടാണ് എടുക്കും. കൃഷ്ണൻ ആദ്യമായി ഗണേശന്മാരെ കണക്കെടുത്തപ്പോ ഇന്ത്യക്ക് പുറത്തു നിന്ന ജാതി മതക്കാർ ഉൾപ്പെടാത്തവരല്ല, ഹിന്ദുക്കളായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് അത് ചെയ്തത്. അപ്പൊ ഈ ഉപജാതികളും ജാതികളും എല്ലാം ഹിന്ദുവർഗത്തിൽപ്പെട്ടു എന്ന് വന്ന് ചേരുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടുമാണ് കൂടുതലും ഈ ഉച്ചനേതൃത്വങ്ങൾ പ്രബലമായി നീക്കാൻ കാരണം. ഈ ജാതികളെല്ലാം ഈ ഹിന്ദുവർഗത്തിന്റേതായ അടിച്ചേൽപ്പിക്കപ്പെടുകയല്ലേ, ഇങ്ങനെ അംഗീകരിച്ച് പറ്റും. ഇപ്പൊ തന്നെ കേരളം തന്ന സൗജന്യ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്ന പാനീയ സ്വഭാവമാണ് ജാതി. നമുക്കൊന്ന് അമ്പലത്തിൽ പോയപ്പോഴും അവർ രണ്ടു തരത്തിലോ കാണുന്നത്, ഒരു ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യാനായിട്ട് എല്ലാവരും നേരത്തെ ബ്രാഹ്മണർക്ക് മാത്രം ആരോട നമ്മൾ ചെന്ന വെളിയിൽ പോയി അഭിഷേകമായിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ അയ്യങ്കാളിയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കേണ്ടത്. അയ്യങ്കാളിയും ഗാന്ധിജിയുമായിട്ട് കണ്ടപ്പോ ഗാന്ധിജി അയ്യങ്കാളിയുടെ പറഞ്ഞു, ഓ നിങ്ങൾക്ക് ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കാൻ അവകാശം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ക്ഷേത്രപ്രവേശനം വിളമ്പത്തിന് ശേഷമാണ് അയ്യങ്കാളി പറഞ്ഞു. അതിനൊന്നും ഒരു കാര്യമില്ല, എനിക്ക് ആവശ്യം എന്റെ സമുദായത്തിന് 4-5 BA ഉണ്ടാവുകയാണ്. മനസ്സിലായോ? അപ്പോ അമ്പലങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചുറ്റുപറ്റിയുള്ള സാമൂഹ്യ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കാലഘട്ടത്തിലൊക്കെ ഓക്കെ. പക്ഷെ എന്താണോ വിദ്യാഭ്യാസം നല്ല സി കേശവൻ എന്താ പറഞ്ഞത്, ഒരു ക്ഷേത്രം ആ എന്ന് വെച്ചാ അതിന്റെ ആ നില ഇത് മാറി. ആ പറഞ്ഞതിനൊരു സത്യമുണ്ട്. എന്തുകൊണ്ട്? എല്ലാ പൌരോഹിത്യ ബലവും ഈ പിടുത്തവും ചൂഷണവും എല്ലാ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. കാരണം എന്തുകൊണ്ട്? ഒരമ്പലത്തില് ഒരമ്പലമുണ്ടോ അവിടുത്തെ ആധിപത്യം എപ്പോഴും ആർക്കായിരിക്കും? അപ്പൊ അവന്റെ ആശയമാണ് അവിടെ നടപ്പിലാകുന്നത്. മനസ്സിലായോ? ഇത് കേരളത്തിൽ തന്നെ ഏത് പ്രശ്നം വന്നാലും പറയുന്ന എന്താണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പോലും അംഗീകരിക്കുന്ന എന്താണ്, തന്ത്രിയുടെ അഭിപ്രായം. ഇയാളാരാ ഈ തന്ത്രി? ഈ തന്ത്രി എന്ന് പറയുന്നവൻ ആരാ? കാരണം ക്ഷേത്രത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രശ്നമല്ല, അത് സാമൂഹികമായ പ്രശ്നങ്ങളാണ്. ഒരുത്തിന് കയറാമോ കയറാൻ പാടില്ലേ, ഉടുപ്പിടണോ ഉടുപ്പിടണ്ടേ, ഇതൊക്കെ സാമൂഹിക വിഷയങ്ങളാണ്. ഇതിനൊന്നും അഭിപ്രായം പറയാനുള്ള ആ യോഗ്യതയുള്ള ഈ തന്ത്രി എത്ര പേരുണ്ട് സാമൂഹ്യ ബോധമുള്ള? ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും തന്ത്രിയുടെ അടുത്ത് ചോദിക്കണമെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഒരു ഈഴവൻ ശബരിമലയിൽ തന്ത്രിയായിട്ടല്ല, അവിടുത്തെ ഒരു പൂജാരിയായിട്ട് അവിടെ കയറാൻ വേണ്ടിയിട്ട് കോടതി സുപ്രീം കോടതി പോയി തള്ളിക്കളഞ്ഞത്. നമുക്ക് ജനാധിപത്യത്തിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളാണ്. മനസ്സിലായോ? ജനങ്ങളാണ്. നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആ പൌരബോധം ജനാധിപത്യ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതോറിറ്റികളെ കാണുമ്പോഴത്തേക്ക് കാലിപ്പിടിക്കാൻ പോകുന്നത്. ആദ്യം വേണ്ട എന്താണ്? ജനാധിപത്യ ബോധം. അപ്പൊ ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞാൽ അതോറിറ്റി ആരായിരിക്കണം? ഇന്നത്തെ നിലയ്ക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരായിരിക്കും. അപ്പൊ ആ സർക്കാർ തീരുമാനിക്കും. സർക്കാർ എങ്ങനെ തീരുമാനിക്കണം? നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് തീരുമാനിക്കണം. ആ നിയമവ്യവസ്ഥയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ അത് പരിഹരിക്കണം. അപ്പൊ ഈ രീതിയിലാണ് മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങൾ. അപ്പൊ അവിടെ തന്ത്രിക്കൊന്നും, ഈ തന്ത്രി എന്ന് പറയുന്നത് പരമാവധി തന്ത്രിക്ക് ചെയ്യാന്നുള്ള എന്താണ്, എള്ളെങ്ങനെ എടുക്കണം പൂ എങ്ങനെ എടുക്കണം ഈ കാര്യങ്ങൾ വേണമെങ്കിൽ തന്ത്രി തീരുമാനിച്ചോട്ടെ. അത് തന്നെ അവർക്ക് ഒരഭിപ്രായമില്ല. ഈ തന്ത്രിമാർക്കൊന്നതിനെ കുറിച്ച് കാര്യമായ വിവരമില്ല, പഠിപ്പില്ല, സംസ്കൃതം അറിയാമെന്നുള്ള തന്ത്രിമാരിന്ന് എത്ര പേരുണ്ട്? ഇല്ല. പിന്നെ മന്ത്രം തെറ്റാതെ ചൊല്ലാൻ അറിയാമെന്നുള്ള എത്ര തന്ത്രിമാരുണ്ട്? അതും കുറവാണ്. ആ വിഷയങ്ങളിൽ പോലും ഇന്ന് അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. അതിനുള്ള അറിവും പഠിപ്പും ഉള്ളവർക്ക് ഇന്ന് തീരെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ക്ഷേത്രത്തിൽ വരുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് സാമൂഹ്യ പ്രശ്നങ്ങളാണ്. അതിന് തീരുമാനമെടുക്കേണ്ടത് എന്താണ്? ഭരണാധികാരികളാണ്. അത് സാമൂഹ്യ നീതിക്ക് വിരുദ്ധമായി അനുകൂലമായി അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത നിയമങ്ങളുണ്ടെങ്കിൽ അതവർ മാറ്റണം. അതിന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ എന്താണ് അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി എന്താണ് തന്ത്രിയുടെ അതോറിറ്റി അംഗീകരിച്ചുകൊണ്ട് പോവുക, എന്താണ് ക്ഷേത്രങ്ങളാണ് സാംസ്കാരിക കേന്ദ്രങ്ങളെന്ന് പറയുക, ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രമായി കഴിഞ്ഞാൽ അവിടെ പുരോഹിതന്റെ സംസ്കാരമായിരിക്കും ജനങ്ങൾ പഠിക്കുന്നത്, ജനാധിപത്യ സംസ്കാരമായിരിക്കും. പിന്നെ ക്ഷേത്രം എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയുള്ള ഈശ്വര വിശ്വാസമുള്ളവർക്ക് അവിടെ പോയി തൊഴുതിട്ട് വരാൻ. ഓക്കെ, ക്ഷേത്രം അതിന് മാത്രം, വിശ്വാസമുള്ളവന് അവിടെ പോയി, ആ ഭക്തിയുള്ളവന് അവിടെ പോയി തൊഴുതിട്ട് വരാം. അതിന് ക്ഷേത്രങ്ങൾ പോയിരിക്കും. അതിനപ്പുറം എന്താണ് ക്ഷേത്രത്തിന്റെ ഭരണമെന്ന് പറയുന്നത്? ജനാധിപത്യ വ്യവസ്ഥയിൽ ആര് ചെയ്യണം? തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ പ്രതിനിധികൾ ചെയ്യണം. അല്ലാതെ മാറ്റം വരുത്തില്ല. ഓക്കെ. ഓം പൂർണമദഃ പൂർണമിദം പൂർണാഃ പൂർണമുദച്യതേ.